ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പു. എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പു. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. കഥനം തിങ്ങുമെൻ കൂടാരവാതിക്കൽ കരുണ തൻ കടാക്ഷമായൊന്നണയൂ. കഥനം തിങ്ങുമെൻ കൂടാരവാതിക്കൽ കരുണ തൻ കടാക്ഷമായി പങ്കില നിമിഷങ്ങൾ മറന്നിടാം ഞാനിനി ചാരേ വരുന്നു ഞാൻ വിരുന്നൊരുക്കാൻ നിനക്കാ വിരുന്നൊരുക്കാ വിരുന്നൊരുക്കാ. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. സ്വാർത്ഥത പുകയും ഈ മരുഭൂമിയിൽ കൈമുതൽ മുഴുവൻ ഞാൻ പങ്കുവയ്ക്കാം. കൈവിരൽ തുമ്പൊന്ന് നീട്ടി നീ എന്നുടെ അന്ധതയെല്ലാം അകറ്റുകില്ലേ. ഇന്ന് അകറ്റുകില്ലേ അകറ്റുകില്ലേ. എൻ ജീവിതമാ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു. എൻ നാമമൊന്നു നീ വിളിക്കുവാനായി ആശയോടെന്നും ഞാൻ പാർത്തിരിപ്പു. എൻ ജീവിതമാ ഈ മരക്കൊമ്പിൽ നിന്റെ വരവിനായി കാത്തിരിപ്പു.